بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وله. قال المصنف يحيى بن شرف النووي رحمة الله عليه: المسلم أخو المسلم. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: لا تحاسدوا ولا تناجشوا ولا تباغضوا ولا تدابروا ولا يبيع بعضكم على بعض وكونوا عباد الله إخوانا. المسلم أخو المسلم، لا يظلمه ولا يخذله ولا يكذبه ولا يحكره. التقوى هاهنا، ويشير إلى صدره 3 مرات: بحسب امرئ من الشر أن يحكر أخاه المسلم. كل المسلم على المسلم حرام، دمه وماله وإرضه. رواه مسلم. بوانيا صدرنجل، السلام عليكم ورحمة الله. أبو هريرة رضي الله عنه بريان نبي صلى الله عليه وسلم برنجو: ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തനാജശു, അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത്. നജസിൻ്റെ വിശദീകരണം നമുക്ക് പറയാം. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം തിരിഞ്ഞു കളയരുത്. വലാ യബിഉ ബഅദുക്കും അലാ ബഅദിൻ, നിങ്ങളിൽ ഒരാൾ വിറ്റതിൻ്റെ മുകളിൽ വേറൊരാൾ വിൽക്കരുത്. വക്കൂനു ഇബാദുല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാറുകളായ സഹോദരങ്ങളായി മാറുക. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ദ്രോഹിക്കുകയില്ല. വലാ യഖ്ദുലുഹു, അവനെ കൈയൊഴിയുകയില്ല. വലാ യക്തിബുഹു, അവനെ കളവാക്കുകയില്ല. വലാ യഹ്കിറുഹു, അവനെ നിന്ദിക്കുകയില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയോ കൈയൊഴിയുകയോ അവൻ കള്ളനാണെന്ന് പറയുകയോ നിന്ദിക്കുകയോ ചെയ്യുകയില്ല. അത്തക്വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു: തക്വ എന്ന് പറയുന്നത് ഇവിടെയാണ്. ബിഹസ്ബി മിരിഇൻ മിന ശരി, ഒരു മനുഷ്യന് തിന്മയായി എമ്പാടും മതിയാകുന്നതാണ് ഐ യഹ്കിറ അഖാഹുൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ എല്ലാം നിഷിദ്ധമാണ്. ദമുഹു മാലുഹു വർദുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും അതേപോലെ തന്നെ അവൻ്റെ അഭിമാനവും കയ്യേറ്റം ചെയ്യാൻ മറ്റൊരു മുസ്ലിമിന് അനുവാദമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തഹാസദു വലാ തനാജശു, നിങ്ങളെ പരസ്പരം അസൂയ കാണിക്കാൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക, അതിൻ്റെ പേരാണ് അസൂയ. അയാളെപ്പോലെ നമ്മൾക്കുണ്ടാവണേ എന്നൊക്കെ ആഗ്രഹിക്കാം, അത് എല്ലാ കാര്യത്തിലും പറ്റില്ല. അതൊന്ന്, അള്ളാഹു നൽകിയ സമ്പത്ത് അയാൾ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുവെങ്കിൽ അങ്ങനെ എനിക്കും സ്വത്തുണ്ടായാൽ എനിക്കും അങ്ങനെ ചെലവഴിക്കായിരുന്നു എന്ന് കൊതിക്കാം. അതിന് അസൂയ എന്ന് പറയില്ല, ഗിബ്തത്ത് എന്നാണ് പറയുക. രണ്ടാമത്തേത്, മറ്റൊരാൾക്ക് ഇൽമുണ്ടെങ്കിൽ അയാൾ ഇൽമ് പ്രചരിപ്പിക്കുന്നത് പോലെ എനിക്കും പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടിയാറുകളെ അവൻ്റെ ദീനിലേക്ക് അടുപ്പിക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുക. എനിക്കങ്ങനെ ഇൽമില്ലാതെ പോയല്ലോ, അയാളെപ്പോലെ എനിക്കും എൽമുണ്ടായിരുന്നുവെങ്കിൽ ദീനിലേക്ക് ക്ഷണിക്കാമായിരുന്നു, ദീന് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുക. ഇതിനും അസൂയ എന്ന് പറയില്ല, അതും ഗിബ്തത്താണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും മറ്റയാളുടെ നശിക്കണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നില്ല, അയാളെപ്പോലെ എനിക്കും വേണമെന്ന ആഗ്രഹമാണ്. എന്തിനു വേണ്ടി അയാളെപ്പോലെ എനിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. ഇനി അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളുടേത് നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ചാലോ, അത് മഹാകുറ്റാണ്. ഏറ്റവും വലിയ തിന്മകൾപ്പെട്ട ഒന്നാണ് അസൂയ എന്നുള്ളത്. അസൂയക്കാരൻ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് അവനോട് തന്നെയാണ്. അവൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും, അസൂയ. അപ്പോൾ ഒന്നാമത് അതിൻ്റെ ഉപദ്രവം അത് അസൂയ മനസ്സിലുള്ള വ്യക്തിക്ക് തന്നെയാണ്. അസൂയക്കാരന് ശിക്ഷ വലുതാവാനുള്ള കാരണം ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് അള്ളാഹുവിൻ്റെ കളാ കദറിൽ അവൻ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം ഇന്ന വ്യക്തിക്കാണ് ഇന്ന സമ്പത്ത് ലഭിക്കേണ്ടത്. എന്നാൽ ഈ സാധു മനസ്സിലാക്കുന്നത് അത് നശിച്ചുപോയി എനിക്ക് ലഭിക്കണം, ഞാനാണ് അതിന് കൂടുതൽ അർഹപ്പെട്ടവൻ, അയാളായിരുന്നില്ല എന്ന് പറയലാണ്. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ അവൻ സംസാരിക്കും പോലെയാണ്. അതുകൊണ്ട് അസൂയ വലിയ പിന്നെ പാപമായി ഇസ്ലാം എണ്ണിയിട്ടുണ്ട്. അസൂയ വരാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവേ, ഈ പ്രഭാതത്തിൽ എനിക്കോ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ എന്തെങ്കിലും വല്ല നിയമത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റേത് മാത്രമാണ്, നീ കൊടുത്തതാണ്. ഞാനെന്തിനാണ് അതിൽ അസൂയക്കേണ്ട ആവശ്യം? ഫമിൻക വഹ്ദകല ശരീകലക്, അതുകൊണ്ട് ഫലക്കൽ ഹംദു വലക്ക ശുക്കുർ, നിനക്ക് സ്തുതി നിനക്ക് നന്ദി എന്ന് അള്ളാഹുവിനോട് പറയാൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അസൂയ ഉണ്ടാവരാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ പിടികൂടിയിട്ടുള്ള ഒരു മാറാവ്യാധിയാണ് അസൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും നിയമത്തുണ്ടായാൽ അവരത് ആളുകൾ കാണുന്ന രൂപത്തിൽ പിന്നെ പ്രചരിപ്പിക്കും. ഫേസ്ബുക്കിലായിരിക്കും ആദ്യം കൊടുക്കുക. കുട്ടി പിറന്നാൽ അല്ലെങ്കിൽ വാഹനം മേടിച്ചാൽ എന്താണെങ്കിലും അത് മാലോകരെ അറിയിക്കാൻ തിടുക്കം കാണിക്കുന്ന വിവരമില്ലാത്ത ആളുകളായിരിക്കും. അത് കണ്ടു അസൂയ വെച്ച് പുലർത്തുകയും ചെയ്യും വേറെ ആളുകൾ. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുകയും അസൂയയിൽ നിന്ന് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. അത് ഒരു കാര്യം. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ കള്ളാഖദറിനെ എതിർക്കുന്നു എന്നൊരു വശ അവിടെ വരുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കും അതിൻ്റെ ശിക്ഷ വലുതായി വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസൂയയിൽ നിന്നും പകയിൽ നിന്നും നമ്മളുടെ മനസ്സുകളെ സംരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമതായി അസൂയ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയടയുക. അള്ളാഹുവാണ് എനിക്ക് ഈ രൂപത്തിലുള്ള ശരീരം തന്നത്, ഈ രൂപത്തിലുള്ള ഇൽമു നൽകിയത്, ഈ രൂപത്തിലുള്ള സമ്പത്ത് നൽകിയത്, അതിലാണ് എനിക്ക് ഖൈറ് എന്ന് തൃപ്തിപ്പെടുക. പക്ഷേ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, അത് കുറവുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ബാക്കിയുള്ളതിലൊക്കെ അല്പം പിന്നെ സമാധാനപ്പെട്ടാലും, കാരണം വിജ്ഞാനം പഠിക്കൽ ആവശ്യമാണെന്ന് ഹദീസിൽ ഒന്നല്ലോ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പിന്നെ സമ്പത്ത് ഉണ്ടാക്കണം എന്നില്ല. ഇനി അങ്ങനെ ചെയ്താലും അതുകൊണ്ട് ഖൈറ് മാത്രമേ ഉള്ളൂ. പ്രയാസമില്ലാത്ത രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് ഒരാൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അത് വലിയ കാര്യം തന്നെ. ഇതല്ലാത്ത ഒരു കാര്യത്തിലും മത്സരിക്കാൻ ഇറങ്ങേണ്ടതില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസൂയ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുക, രണ്ടാമതായി അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയടയുക, മറ്റുള്ള ആളുകൾക്ക് നന്മ കാണുമ്പോൾ അവർക്ക് വേണ്ടി ബർക്കത്ത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മാഷാ അല്ലാ, തബാറക്ക് അല്ലാ തുടങ്ങിയ ഗ്രീറ്റിംഗ്സിൻ്റെ വചനങ്ങളായി ആളുകൾ പറയുന്ന നമ്മളെ യഥാർത്ഥത്തിൽ അത് നമ്മളുടെ മനസ്സിനോടും അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് കൂടിയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് അസൂയ കടന്നു വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്നതായി നമുക്ക് തോന്നുന്നുവെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതിനെതിരെ നമ്മൾ ഷറയിൽ പറഞ്ഞ തരത്തിലുള്ള ചികിത്സാ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ അസനാത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അടുത്ത ഉപദേശം, വലാ തബാഗതു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കാൻ പാടില്ല എന്നാണ്. കോപം വളർന്ന് പകയുണ്ടായി മാറുന്ന ആളുകളായി വിശ്വാസികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം തിരിഞ്ഞിരിക്കാൻ പാടില്ല, തിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. തദാബറ എന്ന് പറഞ്ഞാൽ രണ്ടാളും പുറംതിരിയുക, എന്തോ അകൽച്ചയുണ്ട് രണ്ടാൾക്കും ഇടയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ കൂടിച്ചേരും എന്നൊരവസ്ഥ വന്നാൽ രണ്ടാൾ രണ്ട് വഴിക്ക് പോവാം. അങ്ങനെ മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് രണ്ടാൾ ഒരു സ്ഥലത്ത് ഒരേ ലൈനിൽ ഇരിക്കുകയാണെങ്കിൽ, പള്ളിയിലൊക്കെ സഫിൽ സലാം വീട്ടിൽ പോലും ഇരുന്നാൽ ഒരാൾ ചിലപ്പോൾ അല്പം മുന്നിലേക്ക് കയറിയിരിക്കും ചില ആളുകൾ. അങ്ങനെ പോലും ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും തോന്നിയാലോ, എന്താ അയാൾ ഞങ്ങളൊപ്പം ഇരുന്നപ്പോൾ അങ്ങോട്ട് കയറിയിരുന്നത് എന്ന് തോന്നിയാലോ. അപ്പോൾ പിന്നെ വേറൊരാൾ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞാൽ ഇരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് ഈ ഹദീസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. വലാ യബിയ ബൈദുക്കും അലാ ബൈദിൻ, ഒരാളുടെ കച്ചവടത്തിനെതിരെ വേറൊരാൾ കച്ചവടം നടത്താൻ പാടില്ല. അതിനിടയിൽ വാക്ക് വിട്ടുപോയത് വലാ തനാജശു, നിങ്ങൾ പരസ്പരം വില കയറ്റി പറഞ്ഞുകൊണ്ട് വജ്ജിക്കാൻ പാടില്ല എന്നാണ്. അതെന്താണ്, പഴയ കാലത്തൊക്കെ ഹറാജുകളുണ്ടാവും, ലേലം, അങ്ങനെയാണല്ലോ. കടയിലും ഇപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിന്ന് വരാം. അങ്ങനെ നടക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ വില 50 രൂപ, അപ്പോൾ അത് വാങ്ങാൻ താല്പര്യം ഇല്ലാത്ത ഒരാൾ, വാങ്ങാൻ വരുന്ന ആൾ കൂടുതൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് 70 രൂപ എന്ന് പറയും. അപ്പോൾ മറ്റേ ആൾ എന്നാൽ 75 രൂപ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ ആളുകളെ പറ്റിക്കുക. അതൊരു പക്ഷേ കച്ചവടക്കാരനോട് ഒത്തു കളിക്കുന്നതാവാം, അതല്ലെങ്കിൽ കച്ചവടക്കാരോട് ഒത്തു കളിച്ചതല്ല, ഈ വാങ്ങാൻ വരുന്ന പിന്നെ കസ്റ്റമറെ പറ്റിക്കാൻ വേണ്ടി അയാളോട് എന്തെങ്കിലുമൊക്കെ വിദ്വേഷം ഉണ്ടായ കാരണത്താൽ അതൊരു ഹോബിയായി സ്വീകരിച്ചോ അല്ലെങ്കിൽ പകയാരോ വില കൂട്ടി പറയാം. അതൊരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ വില കുറച്ചു ആവാൻ അജസ്റ്റ് നടത്തുന്നത്, സാധനത്തിൻ്റെ വില 50 റിയാലാണ് പിന്നെ കച്ചവടക്കാരൻ വെച്ചിട്ടുള്ളത്, അപ്പോൾ 20 റിയാല് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ തർക്കിക്കുക എന്തിനു വേണ്ടി, വേറെ സ്ഥലത്ത് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയും ഒരു പക്ഷേ അതിലേക്ക് അയാൾക്ക് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയും ചെയ്യാം. ഏതായിരുന്നാലും രണ്ട് രൂപത്തിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. വലാ തദാബറു വലാ യബി ബൈദുക്കും അലാ ബൈദിൻ, നിങ്ങളൊരാളുടെ കച്ചവടത്തിൻ്റെ മുകളിൽ വേറൊരാൾ കച്ചവടം നടത്താൻ പാടില്ല. അതായത് ഒരാൾ കച്ചവടം നടത്തി ഉറപ്പിച്ചു. ആ ചരക്ക് സ്വീകരിക്കുകയും അത് കൈപ്പറ്റുമല്ലോ. അങ്ങനെ കൈപ്പറ്റി പിന്നീട് അത് മടക്കി കൊടുക്കാൻ പാടില്ലാത്തൊരു സമയമുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു പിന്നെ വാഹനം മേടിച്ചു, അത് നമ്മളുടെ ഉടമസ്ഥതയിൽ എപ്പോഴാണ് എത്തുക, അതിനൊരു പരിധിയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ 2 കിലോ ഉള്ളി മേടിക്കും പോലെയല്ല, അത് മേടിച്ച് നമ്മൾ പിന്നെ കവറിലിട്ട് വീട്ടിലെത്തിയാൽ നമ്മളുടെ ഉടമസ്ഥതയിലായി, പിന്നെ അതാരും തിരിച്ചു കൊടുക്കാൻ പോകാറില്ല. എന്നാൽ വാഹനം അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിലും കൂടുതൽ സമയമുണ്ടാവും. ആ സമയത്തിനുള്ളിൽ കച്ചവടം സ്വീകരിക്കുകയോ ഒഴിയുകയോ ചെയ്യാൻ പറ്റുന്ന കാലാവധി ഉണ്ടാവും. ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് അതിനെതിരെ അതിൻ്റെ മുകളിൽ വേറൊരു കച്ചവടം പറയാം. ഉദാഹരണത്തിന്, കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാം, നിങ്ങളെന്തിനാണ് അത് ആ വിലയ്ക്ക് വിറ്റത്, അതിലേറെ വില അതിന് കിട്ടും, ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കച്ചവടം, ആ പിന്നെ ചരക്ക് മേടിച്ച് പോകാത്ത ആളുടെ ആ കച്ചവടം നമ്മൾ മേടിക്കുക. പിന്നെ യഥാർത്ഥ ആദ്യം കച്ചവടം നടത്തിയ വ്യക്തി വരുമ്പോൾ സാധനം ഇല്ലാതെ അത്യാവശ്യം വന്ന് കൊടുത്തുപോയി എന്ന് ഇയാൾ കളവ് പറയാം, അല്ലെങ്കിൽ തരൂല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. എന്താ കാരണം? അയാൾക്ക് കൂടുതൽ വില കിട്ടിയപ്പോൾ മറിച്ചു വിറ്റു. ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരാളുടെ കച്ചവടത്തിൻ്റെ മുകളിൽ വേറൊരാൾ കച്ചവടം പറയാമെന്ന് പറഞ്ഞാൽ. വേറൊരു ഹദീസിൽ വന്നത്, ഒരാൾ വിവാഹം അന്വേഷിച്ച സ്ത്രീയെ മറ്റൊരാൾ വിവാഹം അന്വേഷിക്കാൻ പാടില്ല. പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ ഒന്നുകിൽ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയോ വ്യക്തമാകുന്നത് വരെ അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറൊരാൾ പോയി അന്വേഷിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം, അതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ മാനസികമായ അകൽച്ച ഉണ്ടാവുകയും അവർക്കിടയിൽ പിന്നെ ശാരീരിക അകൽച്ച ഉണ്ടാവുകയും പിന്നീട് അവർക്ക് ഇടയിൽ അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അകൽച്ച ഉണ്ടായി മാറുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ ഇസ്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ മനഃപൂർവ്വം അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ പണികളോ വേലകളോ ഒപ്പിച്ചു വെച്ചാലോ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. നമ്മെല്ലാവരെയും അള്ളാഹു അത്തരം പ്രവൃത്തികളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ മാറാവട്ടെ. എന്നിട്ട് പറയാണ്, വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിയാറുകളായി മാറുക, സഹോദരന്മാരായി മാറുക. സഹോദരന്മാരെ പോലെ നിങ്ങളെല്ലാവരും തുല്യരായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നിങ്ങളെല്ലാവരും മാറുക. പരസ്പരം ഈ പറഞ്ഞ രൂപത്തിലൊന്നും അതിക്രമങ്ങൾ പാടില്ല. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ദ്രോഹിക്കുകയില്ല. വലാ യഹ്ദുലുഹു, അവനെ കൈയൊഴിയില്ല. ദുൽമു ദ്രോഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖദല എന്ന് പറഞ്ഞാൽ കൈയൊഴിയുക, അത്യാവശ്യ ഘട്ടത്തിൽ അവനെ സഹായിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് സംരംഭത്തിന് ഇറങ്ങിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുങ്ങിയത്. ആ അത്യാവശ്യ ഘട്ടം വന്ന സമയത്ത് എല്ലാവരും എന്നെ പിൻവലിയുക. അങ്ങനെ ഈ സാധു ഒറ്റക്കായി മാറുക. അങ്ങനെ ഒരു വിശ്വാസി ആരും കൈയൊഴിയാൻ പാടില്ല. സഹായം ലഭിക്കേണ്ട ഒരു സമയത്ത് ഒരു മുസ്ലിമിന് അത് ലഭിക്കാതിരിക്കാൻ പാടില്ല. അതിന് നമ്മൾ കാരണമാകാൻ പാടില്ല എന്നർത്ഥം. വലാ യക്തിബും, ഒരു മുസ്ലിമിനെ പിന്നെ കളവിലേക്ക് ചേർത്ത് പറയില്ല. അതായത് നീ പറഞ്ഞത് കളവാണ് എന്ന് പറയേണ്ട ഒരു ഘട്ടം ഉണ്ടാവാൻ പാടില്ല. അവൻ കള്ളനാണ് എന്ന് പറയുന്ന ഒരു ഗതി, പക്ഷെ അതിലേക്ക് എത്തും അവൻ കള്ളനായാൽ. അതുകൊണ്ട് സ്ഥിരപ്പെട്ട കള്ളനല്ലാതെ ഒരാൾ പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കളവാക്കാൻ നമുക്ക് അനുവാദമല്ല. വലാ യഹ്ക്കിറുഹു, മറ്റൊരു മുസ്ലിമിനെ നിസാരനായി കാണൂല. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളുണ്ടങ്ങനെ, ഞാൻ മാത്രമാണ് കേമൻ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരനാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് തിന്മയുടെ ഏറ്റവും വലിയ രൂപമാണ്. അപ്പോൾ തിന്മക്ക് മദ്യപിക്കുകയോ മോഷ്ടിക്കുകയോ ശിർക്ക് ചെയ്യുകയോ കൊലപാതകം നടത്തുകയോ ചെയ്യേണ്ടതില്ല. പിന്നെയോ, ഒരാളും അറിയാതെ, തൻ്റെ ഭാര്യയോ മക്കളോ പോലും അറിയാതെ, തൻ്റെ ശരീരം പോലും അറിയാതെ മനസ്സിൽ വെച്ചാൽ മതി വേറൊരു മുസ്ലിം മോശക്കാരനാണ്, ഞാനാണ് അവനേക്കാളും കേമൻ എന്നൊരാൾ വിചാരിച്ചാൽ നഅഊദുബില്ല, അത് ഏറ്റവും വലിയ തിന്മക്കാരനായി മാറി അവൻ. എന്നിട്ട് റസൂലുള്ള പറയാണ്, അത്തഖ്വ ഹാവുന, മനുഷ്യൻ്റെ തഖ്വ എന്ന് പറയുന്നത് എവിടെയാണ്? തൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ തോപിലോ തലപ്പാവിലോ അല്ലെങ്കിൽ പൂശിയിരിക്കുന്ന സുഗന്ധത്തിലോ അല്ല. വൈഷീറു ഇല സദരി ഈ സലാസമറാത്ത്, ഇസ്ലാസിമാത്തുകൾ അത് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിയതാണ്. ബി ഹസ്ബിംബിരി ഇമ്മിന ശരി, ഒരു മനുഷ്യന് തിന്മ എമ്പാടും മതിയാകും. ഐ അഹ്കി റഹാഹുൽ മുസ്ലിം, വേറെ മുസ്ലിമിനെ നിന്ദിച്ചാൽ പിന്നെ വേറെ തെറ്റൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ അവന് കുറ്റത്തിന് എമ്പാടും മതി. കൊല്ലുൽ മുസ്ലിം യാലുൽ മുസ്ലിം ഹറാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ എല്ലാം നിഷിദ്ധാണ്. ദമുഹു വ മാലുഹു വൈർദുഹു, അവൻ്റെ രക്തം ചൊരിയാൻ പാടില്ല, അവൻ്റെ സമ്പത്ത് കൈയേറ്റം ചെയ്യാൻ പാടില്ല. വൈർദുഹു, അവൻ്റെ അഭിമാനവും. അതുകൊണ്ട് മറ്റൊരു മുസ്ലിമിനെതിരെ ഒരാളുടെ സ്വത്ത് നമ്മളാരെങ്കിലും മോഷ്ടിച്ചെടുക്കാറുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് അയാളുടെ അഭിമാനവും, അതും കയ്യേറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെയാണ് അവൻ്റെ രക്തവും, അതെല്ലാം പവിത്രമാണ്, ഒരിക്കൽ പോലും അതൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു മുസ്ലിങ്ങൾക്കുള്ള അവകാശങ്ങൾ കൊടുക്കുകയും ഇസ്ലാമിക സാഹോദര്യം പാലിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.